എന്തോ അസ്ഥി അത് ബാധിയതെന്ന് തന്നെ താൻ അന്യമൂർക്കിലും ഗഗനം പരമാർത്ഥം നാസ്തി ന ബാധി നാസ്തി എന്ന് പറഞ്ഞാൽ എന്താ അവസാനാർത്ഥം പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ സത്യമായി അനുഭവപ്പെടുന്നു നാം ബാധി എന്ന് പറഞ്ഞ നാസ്തി എന്ന് പറയുന്നതിന് എന്ത് പറഞ്ഞു? നാം ബാധി എന്ന് പറയുന്നതിന് എന്താ കഴിഞ്ഞ ദിവസം നാസ്തി എന്ന് പറഞ്ഞ നാസ്തിക്ക് പറഞ്ഞത് എഴുതിയത് വായിച്ചതെന്താ? നാസ്തിയുടെ അർത്ഥം എന്ന് പറഞ്ഞാ അത് പറഞ്ഞോ വേറെ പഴംപുരാണത്തിലേക്കൊന്നും പറഞ്ഞു. എന്നാലെ നാസ്തി എന്ന് പറയുന്നതിന് എന്താ അർത്ഥം പറഞ്ഞു? നാസ്തി എന്ന് പറയുന്നതിന് അങ്ങനെയാണ് അർത്ഥം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പല അർത്ഥവും പറഞ്ഞു. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാസ്തി അത് പരമാർത്ഥത്തിലില്ല. ഇല്ലാന്നല്ല സത്യത്തിലല്ല. എന്നാ ഭാതി എന്ന് പറഞ്ഞാലോ? എന്നാണ് പറഞ്ഞത്? ഇന്നലെ എന്തർത്ഥം പറഞ്ഞു? എന്നാണോ പറഞ്ഞത്? കേട്ടില്ല, മുഴുവൻ കേട്ടില്ല. പറഞ്ഞു സത്യമായി അനുഭവപ്പെടുന്നു എന്നാ പറഞ്ഞു? ഇന്നലെ ഇവിടെ ഇല്ലാതിരുന്നയാണ് പറഞ്ഞു. ഇവിടെ ഇരുന്നയാർക്കും പറയുന്നു സത്യമായി അനുഭവപ്പെടുന്നു. അപ്പൊ അത് ഇങ്ങനെ ഒരു അർത്ഥം പറയണം മിഥ്യാത്വത്തിൽ. ഇതിലത് വ്യത്യാസമുണ്ട്. മെനയാന്ന് പറഞ്ഞത് അതിന്റെ ഒരു ദിവസം പറഞ്ഞു, ഇന്നലെ പറഞ്ഞു. അദ്വൈതത്തിൽ വരുന്ന സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ്. സമാധി അംഗീകരിക്കുമ്പോൾ നാസ്തി എന്ന ബാധി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം പറയും? സമാധി അംഗീകരിക്കുകയാണെങ്കിൽ നാസ്തി എന്ന് പറയുന്നതിന് എന്തർത്ഥം പറയും? എന്താണ് കേട്ടില്ല. നാസ്തി എന്ന് പറഞ്ഞാ ഇല്ല. എന്നാ ബാധി എന്ന് പറഞ്ഞ കേട്ടില്ല, അനുഭവമില്ല. നാസ്തി എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നതാണ് ഇല്ല, പ്രപഞ്ചം ഇല്ല, സമാധി അംഗീകരിക്കും. നിങ്ങളുടെ പ്രപഞ്ച സമാധിയിൽ പ്രപഞ്ചമില്ല, നഭാതി അനുഭവപ്പെടുന്നില്ല, സമാധി പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല. എന്നാൽ സമാധിയെ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ അദ്വൈതികളെ എന്ന അർത്ഥം പറയുന്നതാണ്. നാസ്തി എന്ന് പറഞ്ഞാൽ സത്യമായിട്ടില്ല, എന്നാ ഭാതി എന്ന് പറഞ്ഞാൽ സത്യമായി അനുഭവപ്പെടുന്നു. രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ സത്യമായിട്ട് അനുഭവപ്പെടുന്നില്ല, എന്നാൽ അനുഭവം ഉണ്ട്. ഞാൻ അതാണ് മിഥ്യാത്വത്തിന്റെ അടുത്ത വ്യാഖ്യാനം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത് കൊണ്ട് പ്രപഞ്ചം നിവർത്തിക്കും, അതാണ് നമ്മൾ പറഞ്ഞത്. അവിദ്യ മിഥ്യയാണോ അവിദ്യകാര്യമായ പ്രപഞ്ചം മിഥ്യയാണോ, അപ്പൊ പ്രപഞ്ചം നിവർത്തിക്കും. എവിടെ നിവർത്തിക്കും? സമാധിയിൽ, ഇല്ലാതെയാവും, അപ്രത്യക്ഷമാണ്. പക്ഷെ പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്ന അങ്ങനെ അതിനെ അപ്രത്യക്ഷമാക്കാൻ വേണ്ടിട്ട് മാത്രമല്ല അത് പറയും. പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നതിന് വലിയൊരു പ്രയോജനമുണ്ട് അദ്വൈതികളെ സംബന്ധിച്ച്. എന്താണോ എന്താണ് പ്രപഞ്ചം മിഥ്യയാണെന്ന് അദ്വൈതികൾ പറയും. അതുകൊണ്ട് അദ്വൈതിക്ക് എന്താ ഗുണം? അതായത് അദ്വൈതത്തെ സമർത്ഥിക്കണമെങ്കിൽ പ്രപഞ്ചം മിഥ്യയാണെന്ന് സ്വീകരിച്ചാലേ പറ്റും, അദ്വൈതത്തെ സമർത്ഥിക്കാൻ പറ്റും. കാരണം പ്രപഞ്ചം നമ്മുടെ അനുഭവത്തിൽ സത്യമാണ്, ബ്രഹ്മമെന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ ഇല്ല. ശാസ്ത്രത്തിൽ വിശദീകരിക്കുകയാണ് ബ്രഹ്മം സച്ചിദാനന്ദം. ഇവിടെ പറഞ്ഞില്ലേ സച്ചിദാനന്ദം, അതുതന്നെ ബ്രഹ്മം ശാസ്ത്രത്തിൽ പറയും. അദ്വൈതത്തിൽ ബ്രഹ്മമല്ലാതെ രണ്ടാമതൊന്നും പാടില്ല. നമുക്ക് അനുഭവപ്പെടാത്ത ബ്രഹ്മത്തെ അംഗീകരിക്കണം. നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം സത്യമായി, അതിനെയും കൂടെ അംഗീകരിക്കേണ്ടി വന്ന അവിടെ ദ്വൈതം വരും. എനിക്ക് രണ്ടെണ്ണം വരും, രണ്ടെണ്ണം വരുന്നതാണ് ദ്വൈതം, ബ്രഹ്മവും പ്രപഞ്ചം. അപ്പൊ അദ്വൈതം ശരിയാവും. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും പാടില്ല, ബ്രഹ്മം അല്ലാതെ രണ്ടാമതൊന്നും പാടില്ല, സച്ചിദാനന്ദം അല്ലാതെ രണ്ടാമതൊന്നും പാടില്ല. എന്നാലേ അദ്വൈതം ശരിയാവും. അദ്വൈതികളെ സംബന്ധിച്ച് വിശിഷ്ടാദ്വൈതത്തിലൊന്നും അങ്ങനെയല്ല ഇവിടെ പറയുന്ന അദ്വൈത ദീപിക പറയുന്ന അദ്വൈതത്തെ സംബന്ധിച്ച് ബ്രഹ്മം അല്ലാതെ രണ്ടാമതൊന്നും പാടില്ല. ബ്രഹ്മം മാത്രമേ സത്യമായിട്ട് നിലനിൽക്കാവൂ. അപ്പൊ ഈ പ്രപഞ്ചമോ? അവിടെയാണ് പറയുന്നത് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ സത്യമായി നിലനിൽക്കുന്നില്ല. നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ബ്രഹ്മം പോലെ സത്യമായി അത് നിലനിൽക്കുന്നില്ല. നിലനിന്ന രണ്ട് സത്യം വരും, സച്ചിദാനന്ദ സത്യമാണ്, പ്രപഞ്ചവും സത്യമാണ്. രണ്ട് സത്യമെന്ന് പിന്നെ അദ്വൈതമില്ല, ഒരേ ഒരു സത്യമേ വളർന്നു. അതാണ് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ അവിടെ മിഥ്യ എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എങ്ങനെ മനസ്സിലാക്കും? ഇത് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ സത്യമുണ്ട്, അതാണ് മിഥ്യ. അനുഭവപ്പെടുന്നോണ്ട് ദോഷമൊന്നുമില്ല, അനുഭവപ്പെടുന്നുണ്ടെന്നാൽ സത്യമുണ്ട്. അപ്പൊ ബ്രഹ്മം സത്യമാണ്, പ്രപഞ്ചം അനുഭവത്തിലുണ്ടെങ്കിൽ അത് സത്യമല്ല. അപ്പൊ അത് ഇത് ശരിയായി. അപ്പൊ പ്രപഞ്ചത്തെ മിഥ്യയായി സ്വീകരിക്കുന്നത് അത് നിവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല സമാധിയിൽ, പിന്നെ അദ്വൈതത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മറ്റൊരു വ്യാഖ്യ അദ്വൈതത്തിൽ. പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് രണ്ടാമതൊരു പ്രപഞ്ചമില്ല, അതിന്റെ അനുഭവം ഉണ്ടോണ്ട്, അനുഭവം ഉണ്ടെങ്കിലും അത് ബ്രഹ്മം പോലെ സത്യമില്ല. അപ്പൊ അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മത്തെ സത്യം എന്നറിയുക, പ്രപഞ്ചത്തെ സത്യം അല്ല എന്ന് പറയുക. ഒരു സത്യമേ ഉള്ളൂ. ബ്രഹ്മത്തെ സത്യം എന്നറിയുക, പ്രപഞ്ചത്തെ സത്യം അല്ല എന്ന് പറയുക. ഒരു സത്യമുള്ളൂ. അപ്പൊ പ്രപഞ്ചത്തെ അറിയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മറഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഇട്ടെ, സത്യമല്ല എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ ബ്രഹ്മജ്ഞാനത്തിന് സമാധിയുടെ ആവശ്യമൊന്നുമില്ല. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മസത്യം എന്ന് പറയുന്നു. ജഗത്ത് അസത്യം എന്ന് പറയും. ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ. അതാണ് അദ്വൈത ജ്ഞാനം. പിന്നെ അത് വിശദീകരിക്കുന്നതിന് എങ്ങനെ വിശദീകരിക്കും? ഇങ്ങനെ പറഞ്ഞാൽ സിദ്ധാന്തം. ഇതിനെ എങ്ങനെ വിശദീകരിക്കുന്നു? എങ്ങനെ മനസ്സിലാക്കും? യുക്തിയിലൂടെ മനസ്സിലാക്കും. അതിനുവേണ്ടിയിട്ടാണ് സാറിന് പറയുന്ന ഉദാഹരണം. ഇതൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്. മൃത്യൻ വികാരവത് അസത്യം, അതിങ്കലൊക്കെ വർദ്ധിപ്പത് ഓർക്കില്ലൊരു മൃത്യ സത്യം അത്രേ. ഇത് തന്നെ യുക്തി. മണ്ണിൽ നിന്നുണ്ടായ മൺപാത്രം അസത്യം, മണ്ണ് സത്യം. മണ്ണ് മണ്ണായിട്ടിരിക്കുമ്പോൾ സത്യമാണ്, അത് പാത്രമായിരിക്കുമ്പോൾ സത്യമാണ്. പക്ഷെ പാത്രം അസത്യമാണ് എന്ന് വെച്ചാൽ മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രമാണ്. അസത്യം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പാത്രം കൊണ്ട് പാകം ചെയ്യാൻ പറ്റില്ല എന്നല്ല, പാത്രം കൊണ്ട് വെള്ളം കോരാൻ പറ്റില്ല എന്നല്ല, മണ്ണിൽ നിന്ന് വേറിട്ട് പാത്രം സ്വതന്ത്രമായി സത്യമുള്ളതല്ല. മണ്ണിനെയും പാത്രത്തെയും നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? മണ്ണ് സത്യമാണ്, മണ്ണിനെ അപേക്ഷിച്ച് മൺപാത്രം, മണ്ണിനെ അപേക്ഷിച്ചെന്ന് പറയുന്നു അസത്യമാണ്, സത്യമല്ല. എന്തുകൊണ്ടല്ല മണ്ണിൽ നിന്ന് വേറിട്ടൊരു പാത്രമില്ല? അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, മണ്ണിൽ നിന്ന് നമുക്ക് പാത്രത്തെ ഒരിക്കലും വേർപെടുത്താൻ പറ്റില്ല. മണ്ണുണ്ടാക്കുന്നയാള് എത്ര സമർത്ഥനാണെങ്കിലും ശരി, അയാൾക്ക് മൺപാത്രം ഉണ്ടാക്കിയതിന് ശേഷം മണ്ണിൽ നിന്ന് പാത്രത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റി, എത്ര മിടുക്കനാണ്. അതുകൊണ്ട് പാത്രം വേർപെടുത്താൻ കഴിയാത്തതുകൊണ്ട് അസത്യം. അതുപോലെ ഈ സച്ചിദാനന്ദത്തിൽ നിന്ന് പ്രപഞ്ചത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണ്. ഇങ്ങനെ അറിയുന്നതിനെയാണ് ഇവിടെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അല്ല, സമാധിയിലുണ്ടാകുന്ന ജ്ഞാനമല്ല. അതിന്റെ ആവശ്യമില്ല. ഇതിനെപ്പറയുന്നതാണ് പ്രപഞ്ച മിഥ്യാത്വ നിശ്ചയം, ബ്രഹ്മസത്യത്വ നിശ്ചയം. ഇതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അതനുസരിച്ച് ഇത് വ്യാഖ്യാനിക്കാം. ഈ പദ്യത്തെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. അവിടെ സമാധിയുടെ ഒന്നും ആവശ്യമില്ല. ബ്രഹ്മസത്യത്വ നിശ്ചയം, പ്രപഞ്ച മിഥ്യാത്വ നിശ്ചയം, ഇതാണ് ബ്രഹ്മജ്ഞാനം. അങ്ങനെ പറഞ്ഞാലും ഇത്രയും സിമ്പിളാണ്. ഒരു സമാധിയുടെ ആവശ്യം. ഈ കാണുന്ന ഒന്ന് സത്യമല്ലെന്ന് നിശ്ചയിക്കുക, നിശ്ചയാത്മകമായ ജ്ഞാനം വേണം, ബോധിക്കണം. സച്ചിദാനന്ദം മാത്രമാണ് സത്യമെന്ന് ബോധിക്കുന്നത്. അതിന് യുക്തി, പിന്നെ അനന്യത്വ യുക്തി എന്ന് പറയും. ബ്രഹ്മകാര്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചം അതിവിസ്തൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മകാര്യമാണ്. അപ്പൊ ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല ഇതൊന്നും. അന്യമാണെന്ന് ചിന്തിച്ചാൽ ഇത് മിഥ്യയാവും. ഇനി ഇതൊന്നും അന്യമല്ലെന്ന് ചിന്തിച്ചാലും ഇത് ബ്രഹ്മം തന്നെ, സത്യം മാത്രമേ ഉള്ളൂ. ഈ യുക്തിയിൽ രണ്ട് വശമുണ്ട്, രണ്ടും രീതിയിലും ചിന്തിക്കും. മണ്ണിൽ നിന്ന് പാത്രം വേറെ അല്ല എന്ന് ചിന്തിച്ചാൽ പാത്രം മണ്ണ് തന്നെ, പാത്രം സത്യം തന്നെ. പാത്രം മണ്ണ് തന്നെ എന്ന് പറഞ്ഞാൽ പാത്രം സത്യം തന്നെ. മണ്ണിൽ നിന്ന് പാത്രം വേറെയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വേറെ പാത്രമില്ല, അതുകൊണ്ട് പാത്രം അസത്യമാണ്. അപ്പൊ പാത്രത്തെ സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാട് കൊടുക്കാം, അതാണ് ഇതിന്റെ ഒരു ഗുണം. പാത്രത്തെ സത്യമെന്നും പറയാം അസത്യമെന്നും പറയാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ? യുക്തിയുടെ അടിസ്ഥാനത്തിൽ. എന്താണ് യുക്തി? അനന്യത്വ യുക്തി. ഒരേ സമയം രണ്ടും പറയാം. അത് ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ പ്രപഞ്ചത്തെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി കണ്ടുകഴിഞ്ഞാൽ അസത്യം. അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എന്ന് കഴിഞ്ഞാൽ സത്യം. ഇവിടെ ഇങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. സമാധി കൂടാതെയുള്ള ബ്രഹ്മജ്ഞാനം വളരെ സിമ്പിളായ കാര്യമാണ്. അങ്ങനെ ചെലവാണോ? സിമ്പിളായി പറയാം, വ്യാഖ്യാനിക്കുക. സമാധി വേണ്ട ഒന്നിന്റെ ആവശ്യം ഒന്നും വേണ്ട. ഈ ബ്രഹ്മത്തിൽ നിന്നും സച്ചിദാനന്ദത്തിൽ നിന്നും വേറെ അല്ല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സച്ചിദാനന്ദം തന്നെ. ഇതിനെയാണ് ഇവർ പറഞ്ഞത് സകലതും ഉള്ളത് തന്നെ. ഉള്ളതെന്ന് വെച്ചാൽ ബ്രഹ്മം, സത്ത ഉണ്മ. ദൈവദശ നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കുന്ന പോലെ ഇരിക്കും. വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കും. ഇങ്ങനെ വ്യാഖ്യാനിക്കാം. ഇതെല്ലാം വ്യാഖ്യാനങ്ങളെ ആശ്രയിച്ചിരിക്കും. ഈ രീതി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ദേവദേശത്തിൽ പറഞ്ഞ ഇതേ അദ്വൈതം തന്നെ. അതിന്റെ വിദ്യാഭ്യാസം പറയുക. പ്രപഞ്ചം ദൈവദേശത്തിന്റെ എവിടെ പ്രപഞ്ചം മിഥ്യയാണോ സത്യമാണോ എന്നൊക്കെ ഉള്ള കാര്യം തത്വചിന്തയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കും. ഇതൊക്കെ തത്വചിന്തയാണ്. ഇതൊക്കെ തീരുമാനിക്കുന്ന അതിന്റെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതുപോലെ ഇരിക്കും. നിങ്ങള് ദൈവദേശത്തെ വിശിഷ്ടാദ്വൈതപരമായി വ്യാഖ്യാനിച്ച മിഥ്യാത്വമില്ല. അദ്വൈതപരമായി വ്യാഖ്യാനിച്ച അവിടെ മിഥ്യാത്വം കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അങ്ങനെയും ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. നിങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇതെല്ലാം. എന്താണ് ഒരേ ഗീതയെ തന്നെ അദ്വൈതമായും വ്യാഖ്യാനിക്കും, ഇഷ്ടാദ്വൈതമായും വ്യാഖ്യാനിക്കും. തത്വചിന്തയുടെ ഒരു സ്വഭാവം അതാണ്. വ്യാഖ്യാനം അനുസരിച്ച് അതിനർത്ഥം ഇത് രണ്ടും പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വിരുദ്ധമായ ആശയം കിട്ടും. ഗീതയും ഉപനിഷത്തും ബ്രഹ്മസൂത്രമൊക്കെ ഈ എല്ലാ ആചാര്യന്മാരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അവരെല്ലാം വിരുദ്ധങ്ങളായ ആശയങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം? പിന്നെ ഈ പൊതുവെ ഒരു എന്താണ് ആൾക്കാർ പറയും, എന്താണ് അദ്വൈതം ഇഷ്ടാദ്വൈതം ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആണ് ഗുരു പറയുന്നത്. അത് ഇതിനെ കുറിച്ചൊന്നും അറിവില്ലാത്ത തീവ്രദോഷികൾ പറയുന്നു. ഇതും ചേർക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഇവര് ഒന്നിനെ മറ്റൊന്നിനെ ഖണ്ഡിച്ചാലേ നിലനിൽക്കാൻ പറ്റും. അദ്വൈതത്തെ ഖണ്ഡിച്ചാലും ഇഷ്ടാദ്വൈതത്തിന് നിലനിൽക്കണം. ഇഷ്ടാദ്വൈതത്തെ ഖണ്ഡിച്ചാലേ അദ്വൈതത്തിന് നിലനിൽക്കാം. രണ്ടും കൂടെ ചേർക്കാൻ പറ്റില്ല. പക്ഷേ വേദത്തെയും ഉപനിഷത്തിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഗുരുദേവ കൃതികളുടെ അടുത്ത് വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക് എന്തർത്ഥം വേണോ കിട്ടും. അത് വ്യാഖ്യാതാവിന്റെ മനോധർമ്മം അനുസരിച്ച് വരുന്ന അർത്ഥങ്ങളാണ്. അവിടെ എന്താണ് ഒരർത്ഥത്തെ നിങ്ങളെടുത്താൽ വേറൊരർത്ഥത്തെ തള്ളിക്കളയേണ്ടി വരും. ഞാനിപ്പോൾ ദൈവദേശ എടുത്ത് വെച്ച് അദ്വൈതപരമായി വ്യാഖ്യാനിച്ചാൽ എനിക്ക് ഇഷ്ടാദ്വൈത തള്ളിക്കളയേണ്ടി വരും. എന്തുകൊണ്ട്? രണ്ടും കൂടെ ചേരത്തില്ല. ഞാൻ എന്നെ ഇഷ്ടാദ്വൈതപരമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അദ്വൈതം അതിൽ കിട്ടത്തില്ല. എന്റെ അർത്ഥം ഇഷ്ടാദ്വൈതവും അദ്വൈതവും കൂടെ ചേർത്ത് ഗുരു ഒരു ഗ്രന്ഥം എഴുതിയെന്നല്ല. എന്തുകൊണ്ട് അങ്ങനെ ചേർത്ത് ഗ്രന്ഥം എഴുതാൻ പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? ഗുരു ഇഷ്ടാദ്വൈതവും അദ്വൈതവും ദ്വൈതവും മൂന്നും കൂടെ ചേർത്ത് ഒരു ദൈവദശ എഴുതിയെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കാരണം മൂന്നും പരസ്പരം നിഷേധിക്കുന്നതാണ്. മൂന്നും പരസ്പരം നിഷേധിക്കുന്നു. മൂന്നിനൂടെ ചേർത്ത് ഒരു പുസ്തകം എഴുതാൻ പറ്റില്ല. എഴുതുമ്പോൾ മൂന്നും മൂന്നായിട്ട് എഴുതി. എന്നാൽ ഈ മൂന്ന് സിദ്ധാന്തങ്ങൾ, മൂന്നോ നാലോ അഞ്ചോ പത്തോ, എല്ലാ സിദ്ധാന്തങ്ങളും എന്താണോ ഓരോരോ വ്യക്തികളുടെ കാഴ്ചപ്പാടാണ്. ആ വ്യക്തികളുടെ കാഴ്ചപ്പാടിനെ അവരെന്ത് ചെയ്യുന്നു? ഇത്തരം ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിച്ച് സമർത്ഥിച്ച് അതിന്റെ ഉള്ളടക്കം അതാണെന്ന് അവർ സമർത്ഥിക്കുകയാണ്. ഗീതയ്ക്കും മറ്റും കാക്കത്തുള്ളവരും വ്യാഖ്യാനം വരുന്നത് ഓരോരുത്തരും പറയുന്ന എന്താണ്? ഞാൻ പറയുന്നതാണ് നീ ഇരിക്കുന്നത്. അവരിൽ നിന്നൊക്കെ ഗുരുദേവകൃതികളും വ്യാഖ്യാനിക്കാം. അദ്വൈതമെന്നോ ശൈവിസമെന്നോ വിശിഷ്ടാദ്വൈതമെന്നോ നിങ്ങളുടെ വ്യാഖ്യാന സാമർഥ്യം അനുസരിച്ചിരിക്കും. ഇത് ഗുരുദേവകൃതി എന്നുള്ളതല്ല, നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു പൊതു സ്വഭാവമാണ്. വേദവും ഉപനിഷത്തും എല്ലാം അങ്ങനെയാണ്. വ്യാഖ്യാതാവിന്റെ മനോഭാവം അനുസരിച്ച് എന്തർത്ഥം വേണോ വ്യാഖ്യാനിച്ചെടുക്കും. ആ അർത്ഥം അതിലുണ്ടെന്ന് പറയുന്ന വ്യാഖ്യാതാവാണ്. വ്യാഖ്യാനിക്കുന്ന ആളാ പറയുന്നത് ഈ അർത്ഥം ഇതിനകത്തുണ്ട്. വേറാർക്കൊന്നും പറയാതില്ല എന്നതും പറയാം. വ്യാഖ്യാന സാമർഥ്യമാണ്. അല്ലാതെ മൂന്നും കൂടെ ചേർത്ത് ഒരാളൊരു പുസ്തകം എഴുതിയുണ്ടല്ല. ഇനി ഇത് മൂന്നും ഇല്ലാതെ ഒരു പുസ്തകം എഴുതിയെന്നിരിക്കട്ടെ. ഉദാഹരണം എന്ന് പറഞ്ഞ ഇപ്പോ ഖുർആൻ ബൈബിള്. ഖുർആൻ ബൈബിള് പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കും. അവിടെയും നമ്മളിവിടെ ഈ പറയുന്നത് പോലെയുള്ള അദ്വൈതത്തിനൊന്നും അവിടെ യാതൊരു സാധ്യതയുള്ള കാര്യമില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഇല്ല. കാരണം ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഇവിടെ ഗൂഢപാദാചാര്യർക്ക് ശേഷം അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൾ, അതിനു മുമ്പ് അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. അതിനു മുമ്പുള്ളതാണ് എന്ത്? ബൈബിള്. ഈ ബൈബിൾ എടുത്തു വെച്ചിട്ട് അദ്വൈതം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് വ്യാഖ്യാനിക്കാം? അവരുടെ കാഴ്ചപ്പാട്. അതിനകത്ത് അദ്വൈതം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും ചില വാക്കുകൾ അവിടെ ഇവിടെ കിട്ടിയാൽ മതി, അത് വെച്ചിട്ട് ഇതൊക്കെ അദ്വൈതമാണെന്ന് പറയും. അവരുടെ കാഴ്ചപ്പാടാണ്, അല്ലാതെ അതിനകത്ത് അത് ഉണ്ടായിട്ട് അല്ല. വേറൊരിടത്ത് വെച്ചിട്ട് അതിനകത്ത് വിശിഷ്ട അദ്വൈതം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കാഴ്ചപ്പാട്. കാരണം അവരുടെ സിമെട്രിക് മതങ്ങളുടെ ആധ്യാത്മികമായ കാഴ്ചപ്പാട് എന്താണ്? മറ്റൊരു രീതിയിലാണ്, ദ്വൈതപരമായൊരു കാഴ്ചപ്പാടാണ്. സ്വർഗസ്ഥനായ പിതാവും മനുഷ്യരും ആ പിതാവിന്റെ സൃഷ്ടി ലോകം ഇതൊക്കെയാണ്. അവിടെ നിന്ന് അദ്വൈതത്തിന്റെ ഒരു സ്കോപ്പില്ല. പക്ഷെ ബൈബിൾ എടുത്തിട്ട് ഒരാൾക്ക് വ്യാഖ്യാനിക്കാം, ചില വാക്കുകൾക്ക് അങ്ങനെ അർത്ഥങ്ങളൊക്കെ കണ്ടെത്തും. അതുപോലെ തന്നെയാണ് ഖുർആനും ഗീതയും ബൈബിളും ഏതുമെല്ലാം വ്യാഖ്യാനിക്കും. അതുകൊണ്ട് അദ്വൈതം, ഇഷ്ടാദ്വൈതം, ദ്വൈതം എല്ലാം അതിന്റെ എല്ലാം സാരം ഗ്രഹിച്ചിട്ട് ഒരു പുസ്തകം എഴുതി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അതിനൊന്നും കാര്യമില്ല. പിന്നെ ഈ അർത്ഥങ്ങളൊക്കെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് അനുസരിച്ച്. ഇതൊക്കെ കേവലം സാങ്കല്പികമായ ഒരു ലോകത്ത് നിന്നുകൊണ്ടാണ് ഈ ദർശനങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനീ ഭൗതിക ലോകമായിട്ട് വലിയ ബന്ധമില്ല, തീരെ ബന്ധമില്ലാതല്ല, ബന്ധം വളരെ കുറവാണ്. ഭൗതിക ലോകത്തെക്കുറിച്ച് ഒരു ശരിയായ അറിവ് വേണമെന്നും നിർബന്ധമില്ല, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു അറിവ് വേണമെന്നും നിർബന്ധമില്ല. ദർശനങ്ങളിലെല്ലാം എന്താണ്? അതൊരു സാങ്കല്പിക ലോകമാണ്. മനസ്സിന്റെ ഒരു സങ്കല്പം, മനസ്സിന്റെ ചിന്തകൾ, അതനുസരിച്ച് ബാഹ്യമായ വസ്തു നിരപേക്ഷമായി പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഏറെക്കുറെ അങ്ങനെയാണ്. അതാണ് ഇതൊക്കെ ഐഡിയലിസത്തിന്റെ ഭാഗത്ത് വരുന്നത്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തു നിരപേക്ഷമായ മനസ്സ്. അങ്ങനെ ഒരു മനസ്സിനെ മുൻനിർത്തിയുള്ള ചിന്തകളും അതൊക്കെയാണ് ഐഡിയലിസം. പദാർത്ഥത്തെ മുൻനിർത്തിയുള്ള ഒരു പഠനം, അതിനാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയലിസമാണ്, വസ്തുവിനെ ആശ്രയിച്ചുള്ള പഠനങ്ങളാണ്. വസ്തുക്കള് മനസ്സിനെ അപേക്ഷിച്ചാണെന്ന് അവരംഗീകരിക്കുന്നില്ല. മൈൻഡ് ഇൻഡിപെൻഡന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. മൈൻഡ് ഡിപ്പെൻഡന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഐഡിയലിസം. മൈൻഡ് ഇൻഡിപെൻഡന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയലിസമാണ്. നമ്മുടെ ഈ ചിന്തകളെല്ലാം തന്നെ ഒരു ഐഡിയലിസ്റ്റിക് വ്യൂ ആണ്. 100% അങ്ങനെയല്ല, ഏറെക്കുറെ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇങ്ങനെ സങ്കല്പ ലോകത്ത് കൊണ്ട് സാങ്കല്പികമായി ഒരുപാട് സിദ്ധാന്തങ്ങളെ ആവിഷ്കരിക്കാൻ പറ്റും. ഇതേത് സിദ്ധാന്തം എടുത്താലെന്ന് മനസ്സിലാവും. ഇതൊക്കെ എന്താണ് കൊറേ അധികവും എന്താണ് സങ്കല്പികമാണ്. എല്ലാം മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്താ പോകുന്നു. മനസ്സെന്നോ അറിവെന്നോ ബോധമെന്നോ കോൺഷ്യസ്നെസ് എന്നോ ഒക്കെ പറയുന്നു, അതിനെ ആശ്രയിച്ചുള്ള ചിന്തകളാണ്. അപ്പോ പല പലതും വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഒബ്ജക്റ്റീവ് റിയാലിറ്റി അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ആശ്രയിക്കാതെ നിലനിൽക്കുന്ന ഒന്നല്ല. എന്ന് വെച്ചാൽ പഴയ എന്താണ് മൈൻഡ് അതിനെ ആശ്രയിക്കാതെ വസ്തുക്കൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അതിനെ അത് വളർന്നു വന്നതാണ്. ബ്രഹ്മത്തെ ആശ്രയിക്കാതെ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ പറ്റില്ല. പ്ലേറ്റോയും മറ്റും പറഞ്ഞ കാര്യമാണ്. അതിനെ അതിന്റെ വേറെ രൂപമാണ്. ബ്രഹ്മത്തെ ആശ്രയിക്കാതെ പ്രപഞ്ചത്തിന് നിൽക്കാൻ പറ്റും. ബ്രഹ്മം എന്ന് പറയുന്നത് അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇതിന്റെ സത്യവും അസത്യവും ഒക്കെ ഈ ബ്രഹ്മത്തെ ആശ്രയിച്ചിട്ട്. ബ്രഹ്മമോ അത് സത്യവും. ഇഷ്ടാദ്വൈതമുള്ള എന്താണ് സത്യം എന്ന് പറയുന്നത്? നാരായണൻ സത്യമാണ്, വൈകുണ്ഠം സത്യമാണ്. അത് പരമമായ സത്യം. സൃഷ്ടിയും പ്രളയവും ഒന്നും വരാത്ത സത്യം. ഈ ലോകത്തിന് സൃഷ്ടി പ്രളയങ്ങളൊക്കെ വരാം സത്യമാണെങ്കിൽ, മറ്റേ സൃഷ്ടി പ്രളയങ്ങളില്ലാത്ത ഒരു സത്യം. അവിടെ ബ്രഹ്മത്തിന് പോലും വേറെ ലോകത്തെ സ്വീകരിക്കുന്നു. ദ്വൈതികളും മിശ്രാദ്വൈതികളും ഒക്കെ അങ്ങനെയാണ്, മറ്റൊരു ലോകത്തെ സത്യമായി സ്വീകരിക്കുന്നു. ആ ലോകത്തിലിരിക്കുന്ന നാരായണനും അതുപോലെ സത്യമാണ്. ഇവിടെ സൃഷ്ടി പ്രളയങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ ഒരു സത്യമാണ്. ഒന്നിനെ ആശ്രയിച്ച് വേറെ നിന്നിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇതൊക്കെ എങ്ങനെ വേണോ നമുക്ക് വ്യാഖ്യാനിക്കാം, ബുദ്ധിയുണ്ടോ? അതെല്ലായിടത്തും എല്ലാ ചിന്തകളിലും എന്തോരും ഒരു വിശ്വാസത്തിന്റെ ഭാഗം വരും. ചില കാര്യങ്ങളൊക്കെ വിശ്വാസം വിശ്വസിക്കേണ്ടി വരും. കുറെ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിക്കും, കുറെ കാര്യങ്ങൾ വിശ്വസിക്കും. വ്യാഖ്യാനിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വിശ്വസിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പറ്റും എല്ലാ സിദ്ധാന്തങ്ങളും നിലനിർത്തും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, രണ്ട് കാഴ്ചപ്പാട്. ഒന്ന് തത്വചിന്താപരമായ കാഴ്ചപ്പാട്, മറ്റൊന്ന് ഭൗതികപരമായ കാഴ്ചപ്പാട്. രണ്ട് കാഴ്ചപ്പാടായി മനസ്സിലാകും. എന്താ ശരിയേത് തെറ്റേതെന്നുള്ള രീതിയിലല്ല, മനുഷ്യരുടെ രണ്ട് വീക്ഷണങ്ങൾ. അത് അതുകൊണ്ട് ഇത് വളരെ സമാധി ഇങ്ങനെയുള്ള എല്ലാ കുരുക്കുകളും ഒഴിവാക്കി അദ്വൈതത്തെ വളരെ ലളിതമായി മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഉദാഹരണത്തിന് പിന്നെ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ അവിടെയാണ് വിശ്വസിക്കേണ്ടി വരും. ഇത് വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്താണ്? ബ്രഹ്മം എന്ന് പറയുന്നു. ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ഒന്നാണ്. അതിനാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതാണ് ഈ പ്രപഞ്ചമായതെന്നൊക്കെ നമ്മൾ ഉദാഹരണം പറയുന്ന എന്താണ്? മണ്ണും മൺപാത്രവും. അപ്പൊ മണ്ണും മൺപാത്രവും എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. പ്രപഞ്ചത്തിന് പുറത്തുള്ള രണ്ടും, മണ്ണും മൺപാത്രവും പ്രപഞ്ചത്തിനുള്ളിലുള്ള. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഈ മണ്ണിനെ എടുത്തിട്ട് പ്രപഞ്ചത്തിന് അതീതമായ ബ്രഹ്മത്തിന് ഉദാഹരണമാണ്. പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ആണെന്ത് ബ്രഹ്മം, ഈ മണ്ണ്. അതേതിനാണ് ഉദാഹരണം? പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ബ്രഹ്മത്തിനാണ് അത് ഉദാഹരണം. അവിടെയാണ് ഒരു പോരായ്മ വരുന്നത്. എന്താണ് ബ്രഹ്മത്തിന് നമുക്കൊരു ഉദാഹരണം പറയണമെങ്കിൽ പ്രപഞ്ചാതീതമായ ഒരു ഉദാഹരണം നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഒരു ഉദാഹരണം എടുക്കാം. അപ്പൊ ആ ഉദാഹരണം മണ്ണ് എന്ന് പറയുന്ന ഉദാഹരണം എപ്പോഴും അപൂർണമായിരിക്കും. എന്തുകൊണ്ട്? ഈ മണ്ണിന്റെ സ്വഭാവമല്ല ബ്രഹ്മത്തിനുള്ളത്. ഒരു തരത്തിലും ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോ ബ്രഹ്മത്തിന്റേതായ യാതൊരു ക്വാളിറ്റിയും സ്വഭാവവും ഗുണവും വിശേഷവും ഒന്നുമില്ലാത്ത ഒരു സാധനത്തെയാണ് ബ്രഹ്മത്തിന് ഉദാഹരണമായിട്ടെടുക്കുന്നത്. ഏതിനെ? മണ്ണിനെ. എന്താ മണ്ണ് പോലെയാണോ ബ്രഹ്മം? അപ്പോ ഉദാഹരണത്തിലൂടെ ഇത്തരം തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത്തരം ചില വൈഷമ്യങ്ങൾ നേരിടും. എന്നാ ബ്രഹ്മത്തിനൊരു ഉദാഹരണം കൊണ്ട് അത് സാധിക്കില്ല. എന്തുകൊണ്ട്? ഉദാഹരണം നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? പ്രപഞ്ചത്തിൽ. ബ്രഹ്മം എവിടെയിരിക്കുന്നു? പ്രപഞ്ചത്തിന് അതീതമായി. അപ്പൊ പിന്നെ എങ്ങനെ ബ്രഹ്മത്തിന് ഉദാഹരണം കിട്ടും? പിന്നെ മണ്ണും മൺപാത്രവും എന്നൊക്കെ പറയുന്ന ഉദാഹരണം എന്ത് ചെയ്യുന്നു? അത് വെച്ച് ഒരിക്കലും ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഉദാഹരണം വെച്ച് അതിനകത്ത് വലിയൊരു പ്രശ്നം കിടക്കും. എന്നാൽ അദ്വൈതികളും നിരന്തരം ഈ പ്രശ്നം മനസ്സിലാക്കാതെ, മനസ്സിലാക്കിയിട്ട് വിശദീകരിക്കുന്ന കുഴപ്പമില്ല, ഈ പ്രശ്നമൊന്നും മനസ്സിലാക്കാതെ അദ്വൈതികളും നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇരുമ്പ് ഇരുമ്പ് പാത്രവും മണ്ണും മണ്ണ് പാത്രവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനകത്ത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം കിടപ്പുണ്ട്, അത് മനസ്സിലാക്കാതെ. അത് മനസ്സിലാക്കാതെ ഈ അദ്വൈതം ഇങ്ങനെ പറയും, വിശദീകരിക്കുകയും പുസ്തകം കഴിയും. ഇതിനൊക്കെ കുറെ ശിഷ്യന്മാരുമുണ്ട് അല്ലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ കുറെ ശിഷ്യന്മാർ, ഈ ശിഷ്യന്മാർക്ക് പറ്റിയ കുറെ ഗുരുക്കന്മാർ. ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കിയ കുഴപ്പമില്ല, മനസ്സിലാക്കാതെയാണ് ഈ എന്താണ് ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലയുകയാണ്. ഈ പറയുന്ന ഒരു യുക്തി അവിടെ ശരിയാവും? ശരിയാവും? ഒരു യുക്തി ശരിയാകത്തില്ല. കാരണം യുക്തിയിൽ വലിയ കുഴപ്പമുണ്ട്, വലിയ തകരാറുണ്ട്. എന്നാലും ഗുരുക്കന്മാരും ശിഷ്യന്മാരും കൂടെ എന്ത് ചെയ്യും? ഇതിനങ്ങ് സ്ഥാപിക്കും. അപ്പൊ അതുകൂടെ മനസ്സിലാക്കണം, സ്ഥാപിക്കുമ്പോൾ അതുകൂടെ മനസ്സിലാക്കിയ പ്രശ്നമാണ്. ഞാൻ പറയുന്ന ഇന്നുള്ള ഗുരുതന്മാരെയും ശിഷ്യന്മാരെയും കുറിച്ചാണ്. മനസ്സിലാക്കാതെ തന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക. എങ്ങനെ ശിഷ്യം ചോദിക്കുമോ അതെങ്ങനെ മണ്ണ് ഉദാഹരണമാണ്? മണ്ണ് പ്രപഞ്ചത്തിന്റെ അകത്തുള്ള ഒരു സാധനമല്ലേ? നിങ്ങൾ പറയുന്ന ബ്രഹ്മം പ്രപഞ്ചാതീതമല്ലേ? ഇതെങ്ങനെ അതിന് ഇത് ഉദാഹരണമാണ് എന്ന് ആരെങ്കിലും ചോദിക്കും. ഇത്രയും കാലം നിങ്ങൾ കേട്ടോണ്ടിരുന്നുണ്ട്, ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഒരിഞ്ഞിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ചർച്ച ചെയ്താൽ കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. ആ രണ്ടും പറയും. അവിടുന്നാണ് ഈ ആശയം വരുന്നത്. അത് ഇവരാരെങ്കിലും ഈ ശങ്കരാചാര്യം പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുമോ? ഇത് ചെയ്യുന്ന ആരുമില്ലല്ലോ, പ്രസംഗിക്കുന്നവരല്ലേ ഉള്ളൂ, പ്രസംഗ തൊഴിലാളികളല്ലേ ഉള്ളു. ഇനി ആരെങ്കിലും പഠിച്ചെന്നിരിക്കട്ടെ, പഠിച്ച അയ്യന്മാരുടെ തലയിൽ കയറി, അതല്ലേ വേറെ പ്രശ്നം. പഠിച്ചത് തലയിൽ കയറണ്ടേ? എന്താ എഴുതി വെച്ചിരിക്കുന്നുള്ള തലയിൽ കയറണ്ടേ? തലയിൽ കയറാതെ ഇനി പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാശയം പറഞ്ഞിരിക്കുന്ന ശങ്കരാചാര്യരാണ് സ്പഷ്ടമായിട്ട്. പക്ഷെ ഇതൊന്നും ആൾക്കാരൊന്നും അങ്ങനെ ഒന്ന് എന്താണ് അങ്ങനെ ഇപ്പൊ ഒരാൾക്ക് വാശിയോടെ പഠിക്കുന്ന വെച്ചാൽ അയാൾ ആദ്യം സംസ്കൃതം പഠിക്കണം, പിന്നെ ആ രീതി മനസ്സിലാക്കണം, കൂടുതൽ ഡീപ്പായി മനസ്സിലാക്കണം. സൂപ്പർഫിഷ്യലായിട്ടുള്ള അറിവിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ ആരെങ്കിലും മെനക്കെട്ട് വാശിയോടുകൂടി സംസ്കൃതമൊക്കെ പഠിച്ച് ഒറിജിനൽ ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കി ഉള്ള സമസ്യകളും സമാധാനങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ ആരെങ്കിലും ശ്രമിക്കും? ശ്രമിച്ചാൽ തന്നെ ആഗ്രഹിച്ചാൽ തന്നെ അവസരം കിട്ടും. ഇതിനൊന്നും ആൾക്കാർക്ക് അവസരമില്ല ഇന്ന്. അത് വേറെ പ്രശ്നമാണ്. അപ്പൊ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെ ഇതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ എന്റെ അറിവിൽ നിന്ന് അവരകല്ലേ, അവർക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരിക. ശങ്കരാചാര്യരുടെ അങ്ങനെ മനസ്സിലാക്കുന്നവരൊന്ന് കുറവാണ്. പിന്നെ വേറെ ഒന്നും വെച്ചിട്ട് വിവേക ചൂടാമണി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായി, ഗുരുവായി കഴിഞ്ഞാൽ പിന്നെ ശിഷ്യന്മാരുമായി, പിന്നെ കൂടുതലൊക്കെ എങ്ങനെ പഠിക്കാൻ പോകും? ഞാൻ അറിഞ്ഞു കൂടുതലൊന്നും അറിയാനില്ലെന്ന് അവരൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത്രേ അറിയാം. അവിടെയൊക്കെയല്ലേ പ്രശ്നം. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും, മഹാരാണി